വർത്തമാനാർത്ഥസ്യോഗേ ഷ്ടി സ്യാത് നലോക ഇതി നിഷേധസ്യ പവാതഃ യജ്ഞാം മതോ ബുദ്ധ പൂജിതോ വാ. ത എന്ന് പറയുന്ന പ്രത്യയം കൃപ്രത്യം. ത അന്ത്യത്തിൽ വന്നു കഴിഞ്ഞാൽ അത് കൃദന്തമായി. തക്ക് പറയുന്ന മറ്റൊരു പേരാണ് സപ്ഞയാണ് നിഷ്ഠ. അപ്പോ ഇവിടെ കൊടുത്തിട്ടുണ്ട് മതഹ ബുദ്ധ പൂജിത, ഇതെല്ലാം കൃദന്തങ്ങളാണ്, താന്തങ്ങളാണ്. നിഷ്ഠാപ്രത്യ അന്തങ്ങളാണ് എല്ലാം പറയാം. ഇപ്പോൾ മന അവബോധനെ, ബുധ അവഗമനെ, പൂജ പൂജായാം, ഈ ധാതുക്കളിൽ നിന്നെല്ലാം തപ്രത്യം വന്നാണ്. മന ധാതുവിൽ നിന്ന് വന്നാൽ മതഹ എന്ന്, ബുധ ധാതുവിൽ നിന്ന് വന്നാൽ ബുദ്ധ, പൂജിത ധാതുവിൽ നിന്ന് വന്നാൽ പൂജിത എന്ന് പറയും. അത് കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് നിഷ്ഠാപ്രത്യം പ്രധാനമായും വരുന്നത് ഭൂതകാലത്തിലാണ്. പ്രധാനമായും വർത്തമാനത്തിലും വരാം. ദൃഷ്ടമയ എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടെന്നാണ്, മുമ്പ് കണ്ട് ഇപ്പൊ കാണുന്നു എന്നല്ല. ഇപ്പൊ ഭൂതാർത്ഥത്തിൽ വരിക എന്ന് പറഞ്ഞാൽ അതാണ്. മയാ ദൃഷ്ടം, മയാ ശ്രുതം, മയാ പീതം, എല്ലായിടത്തും മുമ്പ് കഴിഞ്ഞ ഒന്നിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഭൂതാർത്ഥത്തിൽ. വർത്തമാനാർത്ഥത്തിൽ വന്നു എന്ന് പറഞ്ഞാൽ മതഹ, ഇവിടെ മനധാതുവിന് ജ്ഞാനാർത്ഥമല്ല ഇച്ഛാർത്ഥമാണ്. മതഹ എന്ന് പറഞ്ഞാൽ ഇച്ഛിച്ചു എന്നല്ല അർത്ഥം, പിന്നെയോ ഇച്ഛിക്കുന്നു. ബുദ്ധ എന്ന് പറഞ്ഞാൽ അറിഞ്ഞു എന്നല്ല അർത്ഥം, പിന്നെയോ അറിയുന്നു. പൂജിത എന്ന് വന്നാൽ നമുക്ക് തോന്നുന്നു ഇത് പൂജിച്ചു എന്നാണ്, അങ്ങനെയല്ല, പൂജിക്കുന്നു. എന്തുകൊണ്ട് ഇവിടെ നിഷ്ഠ വന്നിരിക്കുന്നത് മതി ബുദ്ധി പൂജാർത്ഥേ ഭ്യസ്ത എന്നുള്ള സൂത്രപ്രകാരം വർത്തമാനാർത്ഥത്തിലാണ്. അപ്പോൾ പൊതുവെ പിന്നെ അപൂർവമായി ഭാവിയിലും വരും. കഷ്ടം പോലെയുള്ള ശബ്ദങ്ങൾ ഭാവിയിലും വരും. അല്ലല്ല, അത് ത്രിജന്തം. ഭവിത എന്ന് പറയുന്നത് തിങ്ങന്തമായിട്ടും വരാം, സുബന്ധമായിട്ടും വരാം. തിങ്ങന്തമായിട്ട് എങ്ങനെ വരുന്നത്? ഭൂതാനുവിന്റെ ലുട്ട് ഭവിത ഭവിതാരു ഭവിത അങ്ങനെ വരും. അത് ക്രിയാരൂപം ഭവിത. ഭൂതാതിൽ നിന്ന് തിരിച്ച് പ്രത്യേകം വന്ന് കൃതന്ധത്തിനും വരും. എന്താണോ ഭവിത, ഭവിക്കുന്നവൻ, ഭാവി അർത്ഥം എന്താണ്? അവിടെ ഭൂതാതുവിന്റെ രണ്ടായിട്ടും വ്യാഖ്യാനിക്കുന്നുണ്ട്. അങ്ങനെ തിങ്ങന്തരൂപമായിട്ടും കൃതന്ധരൂപമായിട്ടും. സഭവിത എന്ന് പറഞ്ഞാൽ അവൻ ഭവിക്കും, നാളെ ഉണ്ടാകും, നാളെ കാണും, നാളെ ഉണ്ടായിരിക്കും എന്നുള്ള അർത്ഥത്തിലാണ് ഭവിത. കൃതന്ധത്തിലാണെങ്കിൽ എന്താണ്? ഭവിക്കുന്നവൻ, ഉള്ളവൻ. ഭവിത ഗച്ഛതി എന്ന് പറഞ്ഞാൽ ഭാവി എന്നുള്ള അർത്ഥമല്ല, ഉള്ളവൻ പോകുന്നു. അത് വ്യത്യാസം നമ്മൾ കൃദന്തവും തിങ്ങന്തവും പഠിക്കുമ്പോഴേ കൂടുതൽ മനസ്സിലാവും. ഇപ്പോൾ കൂടുതൽ ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇപ്പം ഇവിടെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കുന്നതാണ് നല്ലത്. കൂടുതൽ മനസ്സിലാക്കാൻ പോയാൽ മനസ്സിലാക്കാനുള്ളതും മനസ്സിലാകാതെ പോകും. കാരണം ഇത് പലതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഓരോ പ്രകരണവും മറ്റു പ്രകരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാൽ പോകുന്ന എല്ലാ പ്രകരണങ്ങളും. ഇപ്പോൾ കൃദന്തം വേണമെങ്കിൽ കാരകം വേണം, കാരകം വേണമെങ്കിൽ കൃദന്തം വേണം. അങ്ങനെ എല്ലാമായിട്ടും പരസ്പര ബന്ധമുണ്ട്. എവിടെയെങ്കിലും ഒരിടത്തും തുടങ്ങിയല്ലേ പറ്റും. അപ്പോൾ ബാക്കിയുള്ള ഭാഗത്തു നിന്ന് ആവശ്യമുള്ള മാത്രം ഗ്രഹിക്കുക, ബാക്കി വിട്ടയ്ക്കുക, ഭാവിയിലേക്ക് വിട്ടയ്ക്കുക. ഒരേ സമയം രണ്ടും കൂടെ പഠിക്കാൻ നോക്കില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്ന കാര്യങ്ങൾ തന്നെ നമ്മൾ മനസ്സിൽ മനസ്സിലാക്കി വെക്കുക. ആവശ്യം അത്യാവശ്യം വേണ്ട മാത്രം. കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ നമുക്ക് മനസ്സിലാകത്തില്ല. അപ്പോൾ നിഷ്ഠയെക്കുറിച്ച് സാമാന്യമായി മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ് അത്. പ്രധാനമായിട്ടും ഭൂതകാലത്തിലാണ്. എന്നാൽ വർത്തമാനകാലത്തിലും പ്രയോഗിക്കാം, ഭാവിയിൽ അപൂർവമായി പ്രയോഗിക്കും, പാടില്ല എന്നല്ല. വർത്തമാനകാലത്തിൽ പ്രയോഗിക്കുന്നതിനാണ് ഇവിടുത്തെ ഉദാഹരണം. മതഹ എന്ന് പറഞ്ഞാൽ എന്താണ്? അറിഞ്ഞു എന്നല്ല, അല്ല ഇച്ഛിച്ചു എന്നല്ല. പക്ഷെ മനധാത് മറ്റു സ്ഥലത്ത് ജ്ഞാനാർത്ഥത്തിൽ ഉപയോഗിക്കും. പക്ഷെ ഇവിടെ എന്താണ്? ഇച്ഛാർത്ഥത്തിനാണ്. ഇച്ഛിക്കുന്നു. അപ്പൊ ഇച്ഛിക്കുന്നു എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. ഇച്ഛിക്കുന്നു ക്രിയയായിരുന്നു. നിഷ്ഠയുടെ പ്രത്യേകത എന്താണ്? തയോരേവ കൃത്യ ഖലർത്ഥ. ഭാവകർമ്മാർത്ഥത്തിലാണ് ഇത് പൊതുവെ വരുന്നത്. നിഷ്ഠാപ്രത്യം ഭാവാർത്ഥത്തിലും കർമാർത്ഥത്തിലും. അകർമ്മകധാതുക്കളിൽ നിന്നും ഭാവാർത്ഥത്തിനും സകർമ്മകധാതുക്കളിൽ നിന്നും കർമാർത്ഥത്തിനും വരും. എന്നുവെച്ചാൽ ഇവിടെ മതഹ എന്ന് പറയുന്നതിന്റെ വർത്തമാനാർത്ഥം പറയുമ്പോൾ എന്തായി? ഇച്ഛിക്കുന്നു. കർമാർത്ഥം കൂടെ പറയുമ്പോഴോ? ഇച്ഛിച്ചതല്ല. ഇച്ഛിച്ചതെന്ന് പറഞ്ഞാൽ എന്തായി പോകും? ഭൂതമായി പോകും. ഇച്ഛിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇച്ഛിക്കുന്നതിന്റെ വിഷയം കർമാർത്ഥത്തിൽ വരുന്നു. എന്തോ ഒന്നിനെ ഇച്ഛിക്കുന്നുണ്ട്. ആ ഇച്ഛിക്കുന്ന വസ്തുവിന്റെ വിശേഷണമായിട്ടായിരിക്കും ഇത് ഉപയോഗിക്കുന്നു. ഇപ്പൊ ഇച്ഛിക്കുന്ന എന്തോ ഒന്നിനെ ഇവിടെ ആരാ ഇച്ഛിക്കുന്നത്? രാജാവ് ഇച്ഛിക്കുന്ന ഒന്ന്. എന്തോ ഒന്ന്. എന്തുവാകും ഇവിടെ? രാജ്ഞാം മതഹ ഗുരു എന്ന് പറയാം. രാജാവ് ഗുരുവിനെ ഇച്ഛിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു കർമ്മത്തിന്റെ വിശേഷണമായിട്ടായിരിക്കും ഇത് ഉപയോഗിക്കുന്നത്. അപ്പം മതഹ എന്ന് പറയുന്നതിലൂടെ ഏത് വിഭക്തി ഉപയോഗിച്ചിരിക്കുന്നു? എന്തുകൊണ്ട്? എന്തുകൊണ്ട്? ഉക്തേ പ്രഥമ. അത് പിന്നെ കൂടുതൽ ചിന്തിക്കേണ്ട കാര്യമില്ല. ആ പ്രത്യയത്തിലൂടെ അർത്ഥം മുക്തമായി കഴിഞ്ഞാൽ പിന്നെ അത് പ്രഥമയായിരിക്കും. ഇപ്പൊ ഗുരു പ്രഥമയിലായിരിക്കും. പിന്നെ അവിടെ ഏത് വിഭക്തി വരുമെന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം ഉക്തേ പ്രഥമ, അതിന് മാറ്റമില്ല. അലിഖിതമായ നിയമമാണ്. അപ്പോ രാജാവിന് എന്താണ്? ഇച്ഛയ്ക്ക് വിഷയമായവൻ. രാജാവ് ആരെയാണോ ഇപ്പൊ ഇച്ഛിക്കുന്നത്, ഇപ്പൊ ഇച്ഛിക്കുകയാണ്, മുമ്പ് ഇച്ഛിച്ചതല്ല, ഇനി ഭാവിയിൽ ഇച്ഛിക്കാൻ പോകുന്നില്ല. വർത്തമാനകാലത്തിൽ രാജാവ് ഇച്ഛിക്കുന്ന ആരെയാണോ അവനാണ് ഇവിടെ മതൻ. അപ്പോ അത് ഈ ധാതുവിൽ നിന്നും ഇന്ന സൂത്രപ്രകാരം ഇന്ന അർത്ഥത്തിൽ പിന്നെ പ്രത്യേകം ഈ രൂപം വന്ന് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാലേ നമുക്ക് പറയാൻ കഴിയൂ മതഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർത്തമാനകാലത്തിൽ ഇച്ഛിക്കുന്ന എന്തോ ഒന്നാണ്, ആച്ഛാ വിഷയമായി ഒന്നിനാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ വിശേഷണമായിരിക്കും എന്ത്? മതഹ. അത് ഇവിടെ പറഞ്ഞു, ഇത് കർമ്മ അർത്ഥത്തിലാവുന്നതാണ്. കർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇച്ഛയുടെ വിഷയം. കടുത്ത രീതിസ്ഥിതമം കർമ്മം. അപ്പൊ ഗുരു എന്ന് പറയുന്നവിടെ എന്തായിരിക്കും? കർമ്മമായിരിക്കും. കർമ്മത്തിൽ ഏത് ഭക്തി വരണം? കർമ്മണി തിരിയ. പക്ഷെ ഇവിടെ വരില്ല, എന്തുകൊണ്ട്? കൃതന്ധത്തിലൂടെ ഉക്തമായി തുടക്കത്തിൽ പറഞ്ഞു. ആ ഉക്തമാകുക എന്ന് പറയുന്നത് കൃത്തധിത സമാസങ്ങളിലൂടെ ഉക്തമാകാം എന്ന് പറഞ്ഞു. ഇവിടെ കൃതന്ധത്തിലൂടെ ഉക്തമായുണ്ട്. ഇവിടെ നമ്മൾ പഠിച്ച എല്ലായിടത്തും അത് തന്നെ. ഇവിടെ ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ട് വിശദീകരിക്കുന്നു എന്നേ ഉള്ളൂ. നമ്മൾ പഠിച്ച എല്ലായിടത്തും ഉക്തമായി കഴിഞ്ഞാൽ അത് കർമ്മമായാലും കൊള്ളാം, കർത്താവായാലും കൊള്ളാം, ഏത് കാരകമായാലും ശരി. പിന്നെ ശേഷിക്കുന്നത് രാജാവാണ്. അവിടെ കർമ്മത്തിലാണ് പ്രത്യയം വന്നത്. കർമ്മത്തെയാണ് മതശബ്ദം പറഞ്ഞത്. പക്ഷേ ഒരു കർമ്മം വരണമെങ്കിൽ എന്ത് വേണം? ക്രിയ വേണം. ക്രിയ കൂടി തീരും. എന്തുകൊണ്ട്? ക്രിയാജനകമാണ് കാരകം. പൊതുവായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇവിടെ ഒരു ക്രിയയുമുണ്ട്. അപ്പോൾ കർമ്മത്തിലാണല്ലോ പ്രത്യയം വന്നത്. അതുകൊണ്ട് ക്രിയ എവിടെയെന്ന് ചോദിക്കരുത്. എന്തുകൊണ്ട്? കർമ്മം വേണമെങ്കിൽ അപ്പോൾ ക്രിയ ഉണ്ട്. എവിടെയാണ് ക്രിയ ഉള്ളത്? മതഹ എന്ന് പറയുന്നത്. എന്താ ക്രിയ അവിടുത്തെ? ഇച്ഛ. ഇച്ഛയാണ് ക്രിയ. വരുമ്പം കർമ്മം ഏതാണെന്ന് നമ്മൾ ചിന്തിക്കും. അതുപോലെ തന്നെ എന്ത് ചിന്തിക്കും? കർത്താവ് ആരാണെന്ന് ചിന്തിക്കും. ഇവിടെ രാജാ കർത്താവ്. അപ്പോൾ രാജാവിൽ എന്ത് വരണമെന്ന് പറഞ്ഞു? ഷഷ്ഠി. ഇപ്പൊ രാജ്ഞാം മതഹ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ അർത്ഥം മനസ്സിലാകും? രാജാവ് ഇച്ഛിക്കുന്നവൻ, രാജാവിന്റെ ഇച്ഛയ്ക്ക് വിഷയമായവൻ, രാജാവ് കർത്താവ്. ഇവിടെ ഒരു കർമ്മമുണ്ട്. കർമ്മം ആയ വസ്തു വ്യക്തി എന്താണെന്ന് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അങ്ങനെ ഒന്നുണ്ട്. മനസ്സിലായോ? ഇപ്പൊ രാജ്ഞാം രാജൻ ശബ്ദത്തില് ഷഷ്ടി ഒന്ന്, രാജ്ഞാം എന്നു വന്നു. ശരിക്കും ഇവിടെ രാജൻ ശബ്ദത്തെ നമ്മൾ പഠിച്ചിരിക്കുന്നതനുസരിച്ച് എന്താ പറയേണ്ടത്? എന്തുകൊണ്ട്? കർത്താവും കരണവും ഉക്തമായില്ലെങ്കിൽ തൃതീയ വരണം. പക്ഷെ അതിൽ കൂടുതലും നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? അതാണ് ആദ്യം പഠിച്ചത്. പിന്നെ എന്ത് പഠിച്ചു? അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുവരെ പറഞ്ഞത്. അത് പഠിച്ചു. കൂടുതലായി നമ്മൾ പഠിച്ചിട്ടുള്ളത് കർത്തു കർമ്മണോഹോ കൃതി. കൃതന്ധത്തിന്റെ യോഗത്തിൽ കർത്താവിനും കർമ്മത്തിനും ഷഷ്ടി വരാം. ഇവിടെ കൃതന്ധം ഉണ്ടാ? അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത് മതഹ എന്ന് പറയുന്നത് കൃതന്ധമാണ്. അതിന്റെ യോഗത്തിൽ ഷഷ്ടി വരാം. അപ്പൊ പിന്നെ ഈ സൂത്രത്തിന്റെ ആവശ്യമുണ്ടോ? ഇവിടെ ഉഭയപ്രാപ്തിയുണ്ടോ? ഉഭയപ്രാപ്തവും കർമ്മണി എന്ന് പറഞ്ഞാൽ ശരിയാണ്. എന്താണ്? കർത്താവിലും കർമ്മത്തിലും ഒരു കൃത്യന്റെ യോഗത്തില് എന്താണ് പ്രാപ്തമായി കഴിഞ്ഞാൽ കർത്താവിൻ ഷഷ്ടി നിഷേധിക്കും. ഇവിടെ കർത്താവിനും കർമ്മത്തിനും ഒരു കൃതന്ധത്തിന്റെ യോഗത്തിൽ ഷഷ്ടി പ്രാപ്തമാണോ? കർത്താവിനും കർമ്മത്തിനും ഒരു കൃതന്ധത്തിന്റെ യോഗമുണ്ടോ? യോഗത്തിൽ ഷഷ്ടി പ്രാപ്തമാണോ? യോഗമുണ്ട്. എങ്ങനെയാ യോഗമുള്ളത്? കർമ്മത്തിന് ഏതുമായിട്ട് യോഗമുണ്ട്? മതമല്ലേ കർമ്മം? കർമാർത്ഥത്തിലല്ലേ പ്രത്യേകം വന്നത്? ഏത് മതഹ എന്ന് പറയുന്നത് ഇവിടെ ഏതർത്ഥത്തിലാണ് പ്രത്യയം വന്നത്? കർമാർത്ഥത്തിൽ പ്രത്യയം വന്നു. അപ്പോ മത എന്ന് പറയുന്നത് ഏത് കൃതന്ധമായിട്ടാണ് യോഗമുള്ളത്? ഇല്ല. പിന്നെ എങ്ങനെയാ? ഗുരു ഉണ്ടാ ഇവിടെ? ഗുരു എന്ന് പറയുന്ന ശബ്ദം ഉണ്ടോ? അതെ, ഗുരു എന്ന് പറയുന്നത് ഇവിടെ ഇല്ലല്ലോ. അതായത് വിശേഷണമാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഗുരു എന്ന് തന്നെ പറയണമെന്നില്ല, ചക്ക എന്ന് പറഞ്ഞാലും മതി. രാജ്ഞാം മതഹ ചക്ക ഏത് പറഞ്ഞാലും മതി. ഇവിടെ ചോദ്യം എന്താണ്? ഒരു കൃതന്ധത്തിന് കർത്താവുമായും കർമ്മവുമായും അന്വയം ഉണ്ടോ? ഇല്ല എന്ന് പറയുന്നു. കർത്താവുമായിട്ട് അന്വയുള്ളൂ. ഇവിടെ കർമ്മവുമായിട്ട് അന്വയം ഉണ്ടോ? ആ, മത എന്ന് പറയുന്നത് കർമാർത്ഥത്തിൽ വന്ന കൃതന്ധമാണ്. അല്ലേ? അതിന് കർമ്മവുമായിട്ട് ഒരു കർമ്മ ശബ്ദ കർമ്മ അതിന്റെ ഏതെങ്കിലും ഒരു കർമ്മവുമായിട്ട് അതിന് അന്വയം ഇല്ല. മറിച്ച് സ്വയം എന്താണത്? കർമാർത്ഥത്തിൽ വന്ന ഒന്നാണ്. അത് കർമ്മമാണ് എന്ന് വെച്ചാൽ ഇനി അതിന് കർമ്മവുമായി അന്വയം വരണമെങ്കിൽ എന്തായിരിക്കണം? അത് ക്രിയയായിരിക്കണം. ആ മതഹ എന്ന് പറയുന്നത് ഒരു ക്രിയ അർത്ഥത്തിലാണ് പ്രത്യയം വരികയാണെങ്കിൽ എന്തുവരും? അതിന് കർത്തവ്യമായിട്ട് അന്വയിക്കാം, കർമ്മമായിട്ട് അന്വയിക്കാം. അതിന് ഉദാഹരണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതാണ്? അതാണ് ഉദാഹരണം. കർത്താവുമായും കർമ്മവുമായും അന്വയിക്കുന്നതിന് ഉദാഹരണം എന്താ പഠിച്ചത്? അതാണ് ആശ്ചര്യോ ഗവാം ദോഹോ. അവിടെ ദോഹ എന്ന് പറയുന്ന എന്തർത്ഥത്തിൽ വന്നു? എന്തർത്ഥത്തിൽ വന്നു? ദോഹോ ക്രിയ വന്നു. ദോഹനം ദോഹ. ഇവിടെ ക്രിയ അർത്ഥത്തിൽ വന്നതുകൊണ്ട് ദോഹ എന്ന് പറയുന്നൊരു ക്രിയയാണ്. അതൊരു ക്രിയ ആയതുകൊണ്ട് അതിന് മറ്റൊരു കർത്താവുമായിട്ടും വേറെ കർമ്മമായിട്ടും അന്യം വരും. അതാണ് അവിടെ സംഭവിച്ചത്. എന്താണ്? ഗോ എന്ന് പറയുന്ന കർമ്മവുമായിട്ടും ഗോപൻ എന്ന് പറയുന്ന കർത്താവുമായിട്ടും അവിടെ അന്യം വന്നു. അപ്പോഴാണ് അവിടെ വരുന്നത്. ഏതിനാണ് സൃഷ്ടി വരുന്നത്? കർമ്മത്തിനാണോ കർത്താവിനാണോ? വരുമോ വരില്ലേ എന്നൊക്കെയുള്ള സംശയം വരുന്നു. അല്ലെങ്കിൽ വേറെ ഉദാഹരണം പറയാം. എന്താണ്? ഇതാ ആശ്ചര്യം ഓദനസി പാകോ ബ്രാഹ്മണാനാഞ്ച പ്രാതൃഭവ. ഇവിടെ കുറച്ചുകൂടെ വ്യക്തമാണ്. അവിടെ പാകഹ എന്ന് പറയുന്നത് എന്താണ്? ക്രിയ. അത് ഏതിനോട് അന്വയിച്ചു? ഓദനം. അവിടെ എന്ത് ചെയ്തു? ഷഷ്ടി വന്നു. ബ്രാഹ്മണാനാഞ്ച പ്രാതുർഭവ. പ്രാതുർഭാവം എന്ന് പറയുന്നത് എന്താണ്? ക്രിയ. അതിനേതിനോട് അന്വയം വന്നു? ബ്രാഹ്മണ. അപ്പോ ഒരു ക്രിയ ഉണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യാം? കർത്താവിനോട് അന്വയിക്കാം, രണ്ടിനോടും അന്വയിക്കാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ക്രിയയല്ല, കർമാർത്ഥത്തിലാണ് പ്രത്യയം വന്നത്. അപ്പോ എന്ത് ചെയ്തു? അവിടെ മതഹ എന്ന് വന്നു. എന്നാൽ അത് മനധാതുവിന്റെ രൂപമാണ്. അവിടെ ഒരു ക്രിയ ഉണ്ട് അതിൽ. പക്ഷെ ഈ രൂപം എന്ന് പറയുന്ന ക്രിയ അർത്ഥത്തിലല്ല വന്നത്. അപ്പോ ആ ക്രിയക്കൊരു കർത്താവുണ്ട്. അതാണ് ആര്? രാജാവ്. പക്ഷെ രൂപം എന്ന് പറയുന്ന ക്രിയാർത്ഥത്തിലല്ല. നമ്മൾ പറഞ്ഞ ഉദാഹരണങ്ങളെല്ലാം രൂപം ഏതർത്ഥത്തിൽ? ക്രിയാർത്ഥം. അപ്പോ ആ ക്രിയക്ക് കർത്താവുമായും കർമ്മവുമായിട്ടും ഒരുപോലെ അന്വയം വരും. ഇവിടെ ക്രിയാർത്ഥത്തിലല്ല വന്നത്, കർമാർത്ഥത്തിലാണ്. അതുകൊണ്ട് കർത്താവിനോട് മാത്രമേ അന്വയമുള്ളൂ. എന്താ ഞാൻ ചോദിച്ചെന്തായിരുന്നു ചോദ്യം? ആ കർത്തൃകർമ്മണോ കൃതി പ്രകാരം ഇവിടെ ഷഷ്ടി വരാൻ പാടില്ല എന്നാ ചോദിച്ചു. കാരണം എന്താണ് മതഹ എന്ന് പറയുന്നത്? കൃതന്തമാണ്. രാജാന്ന് പറയുന്നത് എന്താണ്? കർത്താവാണ്. അപ്പോൾ ഇവിടെ ഷഷ്ടി വരാം അന്നൂടെ. രാജാന്ന് പറയുന്നതിന് ഷഷ്ടി വന്നൂടെ? എന്തുകൊണ്ട്? കർത്താവാണ് രാജാവ്, അന്വയിച്ചു ഷഷ്ടി വരാം. ഷഷ്ടി വരുന്നതിന് ദോഷമൊന്നുമില്ല. പിന്നെ എന്താ ഈ സൂത്രത്തിന്റെ ആവശ്യം? എന്നാ ലോകാമിയ നിഷ്ഠ ഖലർത്ഥ തൃണാം എന്ന് പറയുന്ന ഒരു സൂത്രമുണ്ട്. ഇനി അത് കർത്തൃകർമ്മണോഹോ കൃതി എന്നുള്ള സൂത്രപ്രകാരം വരുന്ന ഷഷ്ടിയെ നിഷേധിക്കുന്നതാണ്. അത് നിഷേധിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും വരുന്നത്? തൃതീയ എങ്ങനെയാ രൂപം? രാജ്ഞ എന്ന് വരും. അത് വരാൻ പാടില്ല. ഇവിടെ എങ്ങനെ തന്നെ വരണം? രാജ്ഞ. അപ്പൊ രാജ്ഞ മതഹ എന്ന് വന്നു. അപ്പൊ ഈ വർത്തമാനാർത്ഥത്തിൽ ഇങ്ങനെ നിഷ്ഠ വരുന്നത് സൂത്രം മതിബുദ്ധി പൂജാർത്ഥ ബിസ്റ്റ ചാന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. കുറേ അധികം ധാതുക്കളെ കൂടെ ഹൃഷ്ട ആകൃഷ്ട തുടങ്ങി കുറേ ധാതുക്കളുണ്ട്. ധാതുക്കളെ കൂടെ അവിടെ നിന്നും വരും. കുറേ അധികം ധാതുക്കളുണ്ട്, അതിൽ നിന്നെല്ലാം വരും. അപ്പോൾ ഇവിടെ സൂത്രത്തിലെ മൂന്ന് ധാതുക്കളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്ന് മതഹ, മറ്റൊന്ന് ബുദ്ധഹ. ബുദ്ധ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അറിവിന്റെ വിഷയം, അറിഞ്ഞുകൊണ്ടിരിക്കുന്ന വർത്തമാനത്തിലുള്ള അറിവിന്റെ വിഷയം. ഇപ്പൊ എന്തിനാണോ അറിയുന്ന അത്, അപ്പോ അറിവിന്റെ വിഷയമായിരിക്കുന്നത് ഇവിടെ നമുക്ക് ഗുരു എന്നെടുക്കാം. ബുദ്ധ ഗുരു. ആരാണ് അറിയുന്നത്? രാജാവ്. എന്തോന്നു തസ്യ വർത്തമാനേ വർത്തമാനാർത്ഥത്തിലുള്ള താഴുടെ യോഗത്തിൽ കർത്താവിന് ഷഷ്ടി വന്നു. അവിടെ കർത്താവ് എന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? വർത്തമാനാർത്ഥത്തിലുള്ള താഴുടെ യോഗം അവിടെ കർമ്മത്തിലാണിത് വിധിക്കുന്നത്. അതുകൊണ്ട് ഏതിനെ വരത്തുള്ളൂ? കർത്താവിനെ വരത്തുള്ളൂ. കാരണം താവെന്നാൽ സാധാരണഗതിയിൽ ഒന്നുകിൽ കർമ്മത്തിലായിരിക്കും അല്ലെങ്കിൽ ഭാവത്തിലായിരിക്കും. പിന്നെ കർത്തരിയിൽ വരാം, അത് പ്രത്യേകം വിധിക്കണം. എന്നല്ലേ വരത്തുള്ളൂ? ഗത്യെടുത്ത അകർമ്മക ശിരുഷ സിംസ്താസ്വസ് ജനരുഹ ജിരിദിഭ്യസ്ഥ ഒരു സൂത്രമുണ്ട്. ആ സൂത്രപ്രകാരം കർത്തരിയിലും വിധിക്കും, കർമാർത്ഥത്തിനും ഭാവത്തിനും. അതാണ് കഴിഞ്ഞ ദിവസം ഉദാഹരണം പറഞ്ഞു. അങ്ങനെ രാമ ഗംഗാം ഗത അവിടെ എങ്ങനെയാ വന്നത്? കർത്തരിയിൽ രാമൻ ഗംഗയിൽ പോയി. നമ്മൾ സാധാരണ പഠിച്ചിരിക്കുന്ന എങ്ങനെ രാമ ഗംഗാം ഗതവാൻ, അത് കർത്തരിയിൽ ഉള്ള നിഷ്ഠയാണ്, തപത് പ്രത്യാൻ തോന്നും. പക്ഷെ തായും അതുപോലെ തന്നെ ഉപയോഗിക്കാം. എങ്ങനെ? രാമ ഗംഗാം ഗത അങ്ങനെയുള്ള സ്ഥലത്ത് കർത്തരിയിലും ഉപയോഗിക്കാം. എന്നാൽ അത് കർമ്മണിയിലും ഉപയോഗിക്കുമ്പം രാമേണ ഗംഗ ഗത അങ്ങനെ ഉപയോഗിക്കും. അത് ഗമധാതുവിനുള്ള ഒരു പ്രത്യേകതയാണ്. പിന്നെ അതുപോലെ അകർമ്മക ധാതുക്കളെന്നും ക്ഷീണ പറയുന്നു നിഷ്ഠാപ്രത്യമാണ്. ഈ നിഷ്ഠാപ്രത്യങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കും. നിഷ്ഠാക്താപ്രത്യം വന്നു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ ഇകാരം വരും, അതിനെട്ടെന്ന് പറയും, അത് വരാതിരിക്കാം. അതിന് പ്രത്യേക വിധികളുണ്ട്. തകാരത്തിന് നകാരം വരാം, ക്ഷീണഹ, ഇവിടെ തകാരത്തിന് നകാരം വന്നു. പച്ചോവഹ പക്വഹ, പച്ച ധാതു നിന്ന പക്വ എന്ന് ഒരു താല്ല അവിടെ. ശുഷക്കഹ, ശുഷു ധാതു നിന്ന് വന്നാൽ കാ വന്നിട്ട് ശുഷ്കഹ, നിഷ്ഠാപ്രത്യമാണ്. ശുഷ്താന്നുള്ള വരുന്നു. ക്ഷായോമഹ, ക്ഷയധാതുവിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ താ വന്നു കഴിഞ്ഞാൽ അവരെന്താണ്? ക്ഷാമഹ. ഇതെല്ലാം നിഷ്ഠാപ്രത്യാന്തങ്ങളാണ്. ക്ഷാമഹ, പക്വഹ, ശുഷ്കഹ, ഇതിനെല്ലാം സൂത്രങ്ങളുമുണ്ട്. അങ്ങനെ ഒരുപാട് വന്നു രൂപങ്ങൾ വരുന്നു. കർത്തരിയില് നിഷ്ഠ വന്നു കഴിഞ്ഞോ തുന്നഹ, നമ്മൾ പഠിച്ചതാണ്. തുദ് ധാതു നിഷ്ഠ വന്നു കഴിഞ്ഞാൽ തുന്നഹ. രഥാഭ്യം നിഷ്ഠ തോന്ന പുറസിച്ച ദഹ, നിഷ്ഠയിൽ നിന്ന് പകാരത്തിൽ തകാരം വന്നതിന് നകാരം വരും. ക്ലിന്നഹ, ഇങ്ങനെയൊക്കെ നാനാ തരത്തിൽ. പിന്നെ സകാരത്തിന് ഷകാരം വരുന്നതുണ്ട്, നകാരത്തിന് നകാരം വരുന്നതുണ്ട്, പലതരത്തിലാണ്. ഒരുപാട് സൂത്രങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ്. അതെല്ലാം നമ്മൾ കൃതന്ധത്തിൽ പഠിക്കും. അപ്പോൾ ഇവിടെ ബുദ്ധ വർത്തമാനത്തിലെ അറിവ്, അതിന് വിഷയമായിരിക്കുന്നവൻ, കർമ്മത്തിലാണ് ഇവിടെ പ്രത്യയം വന്നിരിക്കുന്നത്. അപ്പോൾ അതിനൊരു കർത്താവ് ഉണ്ടാരാണ്? രാജാവിന് ഷഷ്ടി വന്നു രാജ്ഞാവ്. അപ്പൊ നിഷ്ഠയുടെ യോഗത്തിൽ, നിഷ്ഠാപ്രത്യങ്ങളുടെ യോഗത്തിൽ കർത്തൃ കർമ്മണോഹ കൃതിപ്രകാരം വരുന്ന ഷഷ്ടിയെ നിഷേധിക്കുന്ന സൂത്രമാണ് ഇന്ന ലോകാവിയ നിഷ്ഠാകരൽ തത്രണ. ഇനി വരും. പക്ഷെ അതിനെ ബാധിക്കാൻ വേണ്ടിയിട്ടാണ് പുതിയ സൂത്രം ഉണ്ടാക്കിയ. എന്താണ് തസ്സിജ വർത്തമാനെ? വീണ്ടും ഷഷ്ടി എന്ന വരും. ഇത് പല കാര്യങ്ങളും നമുക്കിതിൽ ഇനി പഠിക്കാനുണ്ടെങ്കിലും ഇത് സാധാരണയായി വരുന്ന ഒരു കാര്യമായിട്ടാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. അർത്ഥം മനസ്സിലാക്കുന്നതിന് വളരെ സഹായിക്കുന്ന ഒരു കാര്യം. അതിൻ്റെ വിശദാംശങ്ങൾ ഭാവിയിൽ പഠിക്കും. അങ്ങനെ ഇവിടെ കർമാർത്ഥത്തിലാണ് വന്നത്. സപ്പോസ് ക്രിയാർത്ഥത്തിൽ വന്നത് ഭാവാർത്ഥത്തിൽ വന്നിരുന്നെങ്കിൽ കർമ്മം കർത്ത രണ്ടിലും ഷഷ്ടി വന്നുമ്പോൾ അത് ഭാവാർത്ഥത്തിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ യോഗത്തിൽ കർമ്മം കർത്ത രണ്ടിലും ഷഷ്ടി വന്നു. ഭാവാർത്ഥത്തിൽ വരുമ്പോ ഇവിടെ ഇപ്പോ ഉദാഹരണം പറഞ്ഞാൽ എന്താണോ ഗതം, ഗമധാതുവിൽ നിന്നും ഭാവാർത്ഥത്തിലും വരാം. വന്നു കഴിഞ്ഞാൽ അവിടെ കർമ്മം കാണത്തില്ല. അകർമ്മകധാതു എന്നായിരിക്കും വരുന്നു. അപ്പൊ പിന്നെ അവിടെ കർമ്മം കാണത്തില്ല. അപ്പം പിന്നെ കർമ്മത്തിൽ വരുന്നതിന്റെ പ്രശ്നം ഉദിക്കുന്നില്ല അവിടെ. ഗമ്മിന് മാത്രമാണ് ഒരു കൺസെഷൻ കൊടുത്തിരിക്കുന്നത്. എന്താണ്? അകർമ്മകമാണെങ്കിലും അതിൽ നിന്നും ഭാവാർത്ഥത്തിൽ വരാം നിഷ്ഠ. ആ ഗമ്മിന് മാത്രമേ, ബാക്കി എല്ലായിടത്തും സകർമ്മക ധാതുക്കളിൽ നിന്നേ വരത്തുള്ളൂ. ഗമ്മിന് വരാൻ തന്നെ കാരണം എന്താണോ, അത് ഗമ്മ് മാത്രമല്ല പ്രയോഗത്തിലറിയില്ല. അതുകൊണ്ട് സകർമ്മകമായ ഒരു ധാതുവിന് കർമ്മത്തിന് വിവക്ഷയില്ലാതിരിക്കുമ്പോ എന്തുവരും? അവിടെ ഭാവാർത്ഥത്തിൽ വരാം നിഷ്ഠ. കർമ്മ വിവക്ഷയില്ലായിരിക്കും. അല്ലെങ്കിൽ പൊതുവെ നംസകെ ഭാവേക്തഹ, ഭാവാർത്ഥത്തിൽ അകർമ്മധാതുക്കളിൽ നിന്നെല്ലാം ത വരും. ഹസിതം പോലുള്ള സുപ്തം പോലുള്ള രൂപങ്ങളൊക്കെ അകർമ്മക ധാതുക്കളാണ്. ഇനി സകർമ്മകമായ ധാതുക്കളിൽ കർമ്മത്തിൻ്റെ വിവക്ഷ ഇല്ലെങ്കിൽ ഭാവാർത്ഥത്തിൽ വരാം. പക്ഷെ അത് അങ്ങനെ പ്രയോഗം ഉണ്ടെങ്കിലേ ഉള്ളൂ. അതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞ ഹംസസ്യ ഗതം എന്ന് പറഞ്ഞു. ഹംസത്തിൻ്റെ ഗമനം. അവിടെ പിന്നെ കർമ്മമുണ്ടോ? ഇല്ല. ഭാവാർത്ഥത്തിലാവുന്നു, കർമ്മത്തിൻ്റെ വിവക്ഷയില്ല. അതുപോലെ തന്നെ പൂജിത, ഇപ്പൊ പൂജിക്കുന്നു രാജാവ്. ആ പൂജയ്ക്ക് വിഷയമാരാണ്? ഗുരു. ഇപ്പൊ രാജ്ഞാം പൂജിത ഗുരു. പക്ഷെ പൂജിത എന്ന് നിഷ്ഠ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തോന്നും ഇത് ഭൂതാർത്ഥമാണെന്ന്. കഴിഞ്ഞ കാര്യത്തിലാണ് നമ്മൾ സാധാരണ നിഷ്ഠ ഉപയോഗിക്കുന്നത്. കാരണം ഭൂതേ എന്ന് പറയുന്ന ഒരു സൂത്ര അധികാരത്തിലാണ് നിഷ്ഠ വിധിച്ചിരിക്കുന്നത്. പക്ഷെ ഇവിടെ വർത്തമാനത്തിൽ വരാൻ കാരണം വർത്തമാന ലെറ്റ്, വർത്തമാന അധികാരത്തിലുള്ള സൂത്രത്തിലാണ് മതിബുദ്ധി പൂജാർത്ഥേഭ്യ എന്ന് പറയുന്ന സൂത്രം വിധിച്ചിരിക്കുന്നത്. ഇപ്പൊ നിഷ്ഠ എന്ന് പറയുന്നത് ഭൂതത്തിലും വരുന്നു, പക്ഷെ മുഖ്യമായിട്ട് ഭൂതത്തിലാണ് എന്ന് വിചാരിച്ച എവിടെയും ആ ഭൂതമാണെന്ന് തീരുമാനിക്കാൻ പറ്റത്തില്ല. ഉദാഹരണം ഈ സ്ഥലങ്ങളിൽ തന്നെ അത് സാമാന്യം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഇതാണ്, മത ബുദ്ധ പൂജിത എന്ന് പറയുന്ന മൂന്ന് രൂപവും വർത്തമാനാർത്ഥത്തിലുള്ള തപ്രത്യാന്തമാണ്. നിഷ്ഠ എന്നുള്ള സംജ്ഞയും മനസ്സിലാക്കണമെന്നില്ല, തപ്രത്യാന്തമാണ്. ഈ മൂന്നിന്റെയും യോഗത്തിൽ കർത്താവിന് ഷഷ്ടി വന്നു. ഇത്രയാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ഇവിടെ മയാ ജ്ഞാതോ ഘട ഒരു പ്രയോഗമാണ്. മയാ ജ്ഞാതോ ഘട, ഞാൻ ധാതു എന്ന് പറയുന്നത് മതി ബുദ്ധിയർത്ഥത്തിലാണ്, അറിവ്. അവിടെ ബുദ്ധിയർത്ഥത്തിൽ നിഷ്ഠ വന്നിരിക്കുകയാണ്. ഞാൻ ധാതു ഞാൻ അവബോധനെ നിഷ്ഠ വന്ന രൂപം എങ്ങനെ വരും? ജ്ഞാത. എന്താണ് അവിടെ ജ്ഞായത്തമായത്? ഘട ജ്ഞാതോ ഘട. ആരാണ് കർത്താവ്? അഹം. പക്ഷെ നമ്മൾ പറയുന്നത് എങ്ങനെ? മയാ ജ്ഞാതോ ഘട. അവിടെ എന്തു വന്നില്ല? എന്തുകൊണ്ട്? എന്തായത്? ജ്ഞാനാർത്ഥത്തിൽ ബുദ്ധ, ബുദ്ധ ജ്ഞാനം. സ്പഷ്ടമാണ്, അതിന്റെ അർത്ഥം ചിന്തിച്ചാൽ അപ്പം മനസ്സിലാവും. മയാ ജ്ഞാതോ ഘട എന്നിടത്ത് എന്തുകൊണ്ട് ഷഷ്ടി വന്നില്ല? പറഞ്ഞ തവന്ത് പ്രത്യേകം അതിന് യോഗത്തിലല്ല കർത്താവ്. ആണോ? ജ്ഞാത ഞാനല്ലേ അറിഞ്ഞത്, അപ്പൊ ഞാനല്ലേ കർത്താവ്. അപ്പൊ അവിടെ ഷഷ്ടി വരണ്ടേ? അതിപ്പോ നേരത്തെ പറഞ്ഞില്ലേ എന്താണ്? രാജ്ഞ പൂജിത ഗുരു അതുപോലെയല്ലേ ഉള്ളൂ. മയോ മയാ ജ്ഞാത ഘട, എന്താ വ്യത്യാസം അവിടെ? എന്താണ് അവിടെ മയാ എന്നുള്ള പ്രയോഗിക്കേണ്ടത് പിന്നെ എങ്ങനെയാണ്? മമ. പക്ഷെ മയാ എന്ന് ഉപയോഗിച്ചു. ഉത്തരം സ്പഷ്ടം. ആ വർത്തമാനം അവിടെ ഭൂതാർത്ഥത്തിലാണ്. അവിടെ ജ്ഞാത എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഞാൻ ഘടത്തെ അറിഞ്ഞു എന്നാണ്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അതെ, അതുപോലെ തന്നെ പൂജിത യസുരാസുരൈഹി സുരാസുരൈഹി പൂജിത. ഇവിടെ പൂജയുണ്ടല്ലോ, പൂജാർത്ഥത്തെ. കാരണം അത് അവിടെ പറഞ്ഞു മതിബുദ്ധി പൂജാർത്ഥേഭ്യ, മത്യർത്ഥത്തിൽ ബുദ്ധിയർത്ഥത്തിൽ പൂജാർത്ഥത്തിൽ. മതി എന്ന് വെച്ചാൽ ഇച്ഛ, ഇച്ഛയുടെ അർത്ഥത്തിൽ ഉപയോഗിക്കുകയാണ് ഇഷ്ട, നിഷ്ഠാപ്രത്യാന്തമാണ് ഇഷ്ട. ഇഷ്ട എന്ന് പറഞ്ഞാൽ രാജ്ഞാം ഇഷ്ട എന്ന് പ്രയോഗിക്കും. എന്തുകൊണ്ടാണത്? മത്യർത്ഥം, അതായത് ഇച്ഛാർത്ഥത്തിലാണ്. രാജ്ഞാം ഇഷ്ട ഗുരു ഷഷ്ടി ഉപയോഗിക്കും. ബുദ്ധിയർത്ഥത്തിലാണ് മയാ ജ്ഞാത ഘട. പൂജാർത്ഥത്തിലാണ് സുരാസുരേഹി യഹ പൂജിത. അവിടെ സുരാസുരേഹി എന്ന് പറയുന്നിടത്ത് ഷഷ്ടിക്ക് പകരം എന്തുപയോഗിച്ചു? തൃതീയ സുരാസുരേഹി പൂജിത യഹ വിഷ്ണുഹോ, ഏതൊരു വിഷ്ണുവാണോ അല്ലെങ്കിൽ ശിവ, ഇത് ശിവമഹിമനയിലാണ്, അപ്പൊ ശിവനെയാണ് പറയുന്നത്. ഏതൊരു ശിവനെയാണോ സുരാസുരന്മാരാൽ പൂജിക്കപ്പെട്ടവൻ, ഏതൊരു ശിവനാണോ സുരാസുരന്മാരാൽ പൂജിക്കപ്പെട്ടത്, അല്ലെങ്കിൽ ഏതൊരു ശിവനാണോ സുരാസുരന്മാർ പൂജിച്ചത്, അപ്പൊ അവിടെ എന്ത് ചെയ്തു, കർത്താവിൽ തൃതീയ വന്നു. ഈ സൂത്രപ്രകാരമാണെങ്കിൽ ഷഷ്ടി വരണം. എന്തുകൊണ്ട് വന്നില്ല? ഇവിടെ ഭൂതാർത്ഥത്തിൽ വന്നു. ഭൂതാർത്ഥത്തിൽ വന്നാൽ ഈ കാരണം ഒരു പ്രത്യയം വന്നു കഴിഞ്ഞാൽ ആ ശബ്ദം പ്രത്യയാന്താവും. രൂപം മാറണമെങ്കിൽ എന്ത് വേണം? പ്രത്യയം മാറണം. പ്രത്യയം ഇവിടെ മാറുന്നില്ല. ഇവിടെ ഇപ്പൊ പൂജിത എന്ന് പറഞ്ഞിടത്തും നിഷ്ഠ തപ്രത്യമാണ്. സുരാസുരഹി പൂജിത എന്ന് പറയുന്നിടത്തും എന്താണ്? തപ്രത്യമാണ്. പ്രത്യം ഒന്ന് തന്നെ. മാറ്റം വരുന്ന എന്താണ്? കാലത്തിന് മാറ്റം വന്നു. സുരാസുരി പൂജിത എന്ന് പറയുന്നിടത്ത് ഭൂതാർത്ഥത്തിൽ നിഷ്ഠാപ്രത്യം. ഇവിടെ രാജ്ഞാം പൂജിത എന്ന് പറയുന്നിടത്ത് വർത്തമാനാർത്ഥത്തിൽ നിഷ്ഠാപ്രത്യം ആണ് പറയുന്നത്. പ്രത്യയങ്ങൾ വരുമ്പോൾ അതേതർത്ഥത്തിൽ വന്നു, കർത്തൃത്വത്തിലാണോ കർമാർത്ഥത്തിലാണോ കർണാർത്ഥത്തിലാണോ എന്നും ചിന്തിക്കണം. ഏത് കാലമെന്നും ചിന്തിക്കണം. അത് ഭൂതാർത്ഥത്തിലാണോ വന്നത് അതോ വർത്തമാനാർത്ഥത്തിലാണോ വന്നതെന്ന് ചിന്തിക്കണം. ആ അതായത് നമ്മള് വ്യാകരണം പഠിക്കുന്നവര് പൂജത എന്നുള്ളൊരു ശബ്ദം കണ്ടുകഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും, ഇത് പൂജ എന്ന് പറയുന്നത് ധാതുവിൽ നിന്ന് നിഷ്ഠ വന്നാണെന്ന് മനസ്സിലാവും. പിന്നെ ഇത് കർമാർത്ഥത്തിൽ വന്നോ കർത്തൃർത്ഥത്തിൽ വന്നോ ഭാവാർത്ഥത്തിൽ വന്നോ ഭൂതകാലത്തിൽ വന്നോ വർത്തമാനത്തിൽ വന്നോ ഭാവി വന്നോ, ഇതൊക്കെ തീരുമാനിക്കുന്നതിന് വേറെ ഇവ ആലോചിക്കണം എങ്ങനെയാണെന്നുള്ളത് വേറെ ചിന്തിക്കേണ്ടി വരും. അപ്പൊ ഇവിടെ ഇപ്പൊ ഇത് പൂജിത എന്ന് വന്നു കഴിഞ്ഞാൽ കാലത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്, ഭൂതാർത്ഥത്തിൽ വന്നോ അതോ വർത്തമാനാർത്ഥത്തിൽ വന്നു. അപ്പൊ ഇവിടെ അറിയാനൊരു എളുപ്പ വഴി എന്താണ്? സുരാസുരഹി എന്ന് തൃതി ഉപയോഗിച്ചിരിക്കുന്നു. അപ്പൊ എന്തായാലും ഇത് ഭൂതാർത്ഥത്തിലാണ്. കാരണം ഇത് വർത്തമാനാർത്ഥത്തിലായിരുന്നെങ്കിൽ എങ്ങനെ പറയും? സുരാസുരാണാം എന്ന് പ്രയോഗിച്ചു. സുരാസുരാണാം എന്നല്ല പ്രയോഗിച്ചിരിക്കുന്നു, സുരാസുരഹി എന്നാണ്. അപ്പൊ അത് പ്രയോഗങ്ങളെ കണ്ട് മനസ്സിലാക്കുന്നു. മറ്റ് പദങ്ങളുടെ സാഹചര്യം കൊണ്ട് അർത്ഥം ഇങ്ങനെയാണല്ലോ ഇവിടെ വരേണ്ടതെന്ന് മനസ്സിലാക്കിയത് അത് മനസ്സിലാക്കും. ഭാവിയിൽ അപൂർവമായി വരത്തുള്ളു. പക്ഷെ രൂപം മാറില്ല. എങ്ങനെ രൂപം? അതും മാറത്തില്ല. കാരണം ഒരു പ്രത്യയം ആണ് വിധിച്ചിരിക്കുന്നത്. ഒരു പ്രകൃതി ഒരു പ്രത്യയം, പ്രകൃതിയും പ്രത്യയവും കൂടെ യോജിക്കുമ്പം ഒരു രൂപം വരും. ഇനി അതിന്റെ അർത്ഥം കർത്താവായാലും കർമ്മമായാലും എന്തായാലും വ്യത്യാസം വരുന്നു. അപ്പൊ ഇതും ഷഷ്ടി വിധിച്ചിരിക്കുകയാണ്. അതിനോട് പറഞ്ഞിരിക്കുന്നത് വർത്തമാനത്തസ്യ തസ്യോഗി ഷഷ്ടി സാത് ന ലോക ഇതി നിഷേധസ്യ അപവാദ രാജ്ഞാം മതോ ബുദ്ധ പൂജിതോ. ഉഭയപ്രാപ്തോ കർമ്മണി എന്ന് പറയുന്നത് കൃതന്തത്തിന്റെ യോഗത്തിൽ ഷഷ്ടി വിധിക്കുന്നു. തസ്യ വർത്തമാനം എന്ന് പറയുന്നത് കൃത്ത് തന്നെ തപ്രത്യം അതിന്റെ യോഗത്തിൽ. ഇനി അടുത്ത് വരുന്നത് അധികരണ വാചന തസ്യ യോഗേ ഷഷ്ടി സ്യാത്. ഇതം ഏഷാം ആസിതം ശൈതം ഗതം ഭുക്തം വ. ഇവിടെയും തായുടെ യോഗത്തിൽ ഷഷ്ടി വിധിക്കുകയാണ്. പൂർവത്തിൽ നിന്നുള്ള പ്രത്യേകത ഇവിടെ താ വിധിച്ചിരിക്കുന്നത് അധികരണാർത്ഥത്തിലാണ്. അധികരണേച്ച ദ്രവ്യഗതി പ്രതിവസാനാർത്ഥേഭ്യ എന്നൊരു സൂത്രപ്രകാരം അധികരണാർത്ഥത്തിൽ താ വിധിച്ചിരിക്കണം. പറഞ്ഞല്ലോ, കർമാർത്ഥത്തിൽ വിധിക്കാം, ഭാവാർത്ഥത്തിൽ വിധിക്കാം, കർത്തൃത്വത്തിൽ വിധിക്കാം, അധികരണാർത്ഥത്തിൽ വിധിക്കാം, നിഷ്ഠഫലാർത്ഥത്തിനും വരാം. സഹ കടം പ്രകൃത. പ്രകൃത എന്ന് പറയുന്നത് നിഷ്ഠാപ്രത്യാന്താണ്. പ്രപൂർവത്തുള്ള കൃതധാതുവിൽ നിന്ന് നിഷ്ഠ വന്നിട്ടാണ് എന്ത് വരുന്നത്? പ്രകൃത. സ കടം പ്രകൃത. പക്ഷെ അവിടെ നിഷ്ഠ വിധിച്ചിരിക്കുന്നത് എങ്ങനെ? ആദികർമ്മണി എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? അവൻ പായ ഉണ്ടാക്കാൻ ആരംഭിച്ചതെന്നാണ്. അവൻ പായ ഉണ്ടാക്കാൻ ആരംഭിച്ചു. സഹ കടം പ്രകൃത. അപ്പോൾ അത് ഞാൻ പറഞ്ഞത് നിഷ്ഠ ഇങ്ങനെ പല അർത്ഥത്തിനും ഉപയോഗിക്കും, പല അർത്ഥത്തിനും പ്രയോഗിക്കും. അപ്പോൾ കടം പായ ഉണ്ടാക്കാൻ ആരംഭിച്ചു എന്നുള്ള അർത്ഥം പ്രകൃത എന്ന് പറയുന്ന ആ ശബ്ദത്തിൽ നിന്ന് കിട്ടും. ആ ശബ്ദത്തിന് അങ്ങനെ അർത്ഥം വരും. കാരണം എന്തുകൊണ്ട്? ആദികർമ്മണിയാണ് വിധിച്ചിരിക്കുന്നത്. മുകുന്ദസ്യ ഇതമാസിതം ഇതം യാതം ജഗത്പതേഹി ഭുക്തമേതത് അനന്തസ്യ ഇത്യൂചുഹു ഗോപ്യോ ദിദിക്ഷവ. കേട്ടിട്ടുണ്ടോ? അത പ്രസംഗത്തിന് പറ്റിയാണ്. അതായത് വൃന്ദാവനത്തിൽ കൃഷ്ണനെ കാണാതെ ഗോപികമാർ അലഞ്ഞു കടന്നപ്പോൾ അവർ പാടിയ ഒരു പാട്ടാണ്. എന്താണ്? മുകുന്ദസ്യ ആസിതം ഇതം. ആസിതം എന്ന് പറഞ്ഞാൽ ഇരിപ്പടം. അതായത് ഇതാണ് മുകുന്ദൻ ഇരിപ്പടം എന്ന് വെച്ചാൽ മുമ്പ് ഇരുന്ന സ്ഥലം ഇതാണ്. ഇപ്പൊ ഇവിടെ ഇല്ല, ഇപ്പൊ ആള് സ്ഥലം വിട്ടു. അപ്പൊ ഗോപികുമാർ അന്വേഷിച്ച് നടക്കുമ്പോൾ പറയണം, മുകുന്ദസ്യ ആസിതം ഇതം. ഭക്തിയുള്ളവർക്ക് കരച്ചിലൊക്കെ വരും, തൽക്കാലം കരയരുത്. ഇമോഷണലായി പോകരുത്, ഇത് വ്യാകരണമാണ്. രണ്ടും പോകും, ഭക്തിയും പോകും വ്യാകരണവും പോകും. പിന്നെ ഇതം യാതം ജഗത്പതേഹി പറയണ. യാതം എന്ന് പറഞ്ഞാൽ യാതേ അസ്മിൻ. ഏത് വഴിയാണോ പോയത് ആ വഴി. ആസിതം ആസ്യതേ അസ്മിൻ എന്നാണ്. ഏതൊരു സ്ഥലത്താണോ ഇരുന്നത്. ജഗത്പതി പോയ വഴിയാണത് പറയുന്നു. ഭുക്തമേതത് അനന്തസ്യ ഏതത് അനന്തസ്യ ഭുക്തം ഭുജ്യതേ അസ്മിൻ. എവിടെ ഇരുന്നാണോ ഭക്ഷണം കഴിച്ചത്. ഭുക്തമേതത് അനന്തസ്യ ഇതി ദിദൃക്ഷവ ഗോപ്യ ഊചഹു എന്നിങ്ങനെ. ദിദൃക്ഷവ എന്ന് പറഞ്ഞാൽ കൃഷ്ണനെ കാണാൻ ആഗ്രഹിക്കുന്നവരായ ഗോപ്യ ഗോപികൾ ഊചഹു പറഞ്ഞു എന്നാണ്. അപ്പൊ ഇവിടെ എല്ലായിടത്തും ഉപയോഗിച്ചിരിക്കുന്ന എന്താണ്? അധികരണാർത്ഥത്തിനാണ് ഈ ഉദാഹരണം. ഈ ശ്ലോകം എന്ന് പറയുന്നത് ഭട്ടോജി ദീക്ഷിതർ തന്നെ. ഭട്ടോജി ദീക്ഷിതർ ശരിക്കും ഒരു ഹരിഭക്തനായിരുന്നു. കാരണം പല സ്ഥലത്തും നമ്മൾ കണ്ടിട്ടുണ്ട് ഉദാഹരണം കൊടുത്തതെല്ലാം എന്താണ്? എല്ലാം അതിന് കാരണം ഒരു ഇപ്പോ സിദ്ധാന്തവതിക്ക് മുമ്പ് കാശിക വൃത്തിയിലായിരുന്നു ഈ സൂത്രങ്ങളുടെയൊക്കെ ഉദാഹരണങ്ങൾ നമുക്ക് സാധാരണ കിട്ടുന്ന ഒരു ഗ്രന്ഥം കാശിക അവിടെ നിന്ന് ഈ ഉദാഹരണങ്ങളല്ല, അവിടെയൊക്കെ സാധാരണ ഭാഷയിൽ നിന്നുള്ള ലൗകികമായ ഉദാഹരണങ്ങളാണ്. അതെല്ലാം മാറ്റിയിട്ട് എല്ലാം ഹരിയുമായി ബന്ധപ്പെടുത്തി ഉദാഹരണങ്ങൾ കൊടുത്തയാള് ഇദ്ദേഹമാണ്. അതുകൊണ്ട് ചിലർ പറയുന്നു ഇദ്ദേഹം ഒരു വൈഷ്ണവനായിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എന്തായാലും ഒരു ഭക്തനാണ്, അതുകൊണ്ടാണ് ആ ഉദാഹരണങ്ങളെല്ലാം മാറ്റിയിട്ട് എന്താണ് ഇത് കൊടുത്തത്, വിഷ്ണു സംബന്ധിയായിട്ടുള്ള ഉദാഹരണങ്ങൾ കൊടുത്തത്. എല്ലായിടത്തും അത് വന്നിട്ടുണ്ട്, സർവത്ര സിദ്ധാന്തപതി മുഴുവൻ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോ അധികരണേച്ച ദ്രവ്യ വ്യതി പ്രത്യവസാനാർത്ഥേഭ്യ എന്ന് പറയുന്ന സൂത്രത്തിൽ പട്ടവ്യതിഷ്ഠ എഴുതിയിരിക്കുന്ന ഉദാഹരണമാണത് ഈ പാട്ട്. അത് തന്നെയാണ് ഇവിടെയും, പക്ഷെ ഇവിടെ അങ്ങനെ അല്ലെന്നേ ഉള്ളൂ. ഇവിടെ കൊടുത്തിരിക്കുന്നു ആസിതം സയിതം ഗതം ഭുക്തം ആസ്യത്തെ അസ്മിൻ, എവിടെയാണോ ഇരുന്നത് അതാണ് ആസിതം. സയിതം എവിടെയാണോ കിടന്നത്. ഗതം ഏത് വഴിക്കാണോ പോയത്. ഭുക്തം എവിടെ ഇരുന്നാണോ ഭക്ഷണം കഴിച്ചത്. ഇവിടെ ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെയെല്ലാം ഈ നിഷ്ഠാപ്രത്യം വന്നിരിക്കുന്നത് അധികരണാർത്ഥത്തിലാണ്. നമ്മളത്രയും മനസ്സിലാക്കിയാൽ മതി, സൂത്രമൊന്നും മനസ്സിലാക്കണമെന്നില്ല. അപ്പോ അവിടെ ഇതിനൊക്കെ ഒരു കർത്താവുണ്ട്. കർത്താവിനിവിടെ പറഞ്ഞിരിക്കുന്ന എങ്ങനെ കർത്താവിനെ പറഞ്ഞിരിക്കുകയാണ്. അവിടെ നമ്മൾ പറഞ്ഞു എന്താണ് മുകുന്ദസ്യ ആസിതം ഇതം യാദം രമാപതേഹേ രമാപതേഹേ ഷഷ്ടി ഉപയോഗിച്ചു. അത് നമ്മൾ കുറച്ചുകൂടെ വ്യക്തമാവും. ഭുക്തം ഏത് അനന്തസ്യ അവിടെ എല്ലാം എന്തു വന്നു കർത്താവിന് ഷഷ്ടി വന്നു. ഇവിടെ ഒരു കർത്താവിനെ കാണിച്ചു യേഷാം. ഇവിടെ ഇതം എന്ന് പറയുന്ന എന്തിനു വിശേഷിപ്പിക്കുന്നു അധികരണത്തെ. ഇതമാസിതം ഇതം സഹിതം ഇതം ഗതം ഇതം ഭുക്തം. അപ്പൊ ഇതമെന്ന് പറയുന്നത് സന്നിഹിഷ്ടമായിരിക്കുന്ന അധികരണത്തെ കാണിക്കുകയാണ്. അതാണ് അധികരണവാചനസ്ഥ അർത്ഥസ്യ യോഗ. ഇവിടെയെല്ലാം താക്ക് താന്ന് പറഞ്ഞാൽ പ്രത്യേകം പ്രത്യേകരണേ പ്രത്യാന്തത്തെ ഗ്രഹിക്കുന്നു. അപ്പൊ പ്രത്യാന്തം ഏതാണ് ആസിതം സഹിതം ഗതം ഭുക്തം. അതിന്റെ യോഗത്തിൽ കർത്താവ് ഏതാണ് യേഷാം. അതിന് ഷഷ്ടി വന്നു. അതാണ് തസ്യ യോഗേ ഷഷ്ടി സ്യാത് ഇതം യേഷാം ആസിതം സഹിതം ഗതം ഭുക്തം. അപ്പോ ഇത് എന്താണ് അസ്യ ഗതം എന്ന് വന്നു കഴിഞ്ഞാൽ ഒന്നായിട്ട് ഉപയോഗിക്കണം. ലസ്യഗതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഗമധാതുവിൽ നിന്ന് ഇന്ന അർത്ഥത്തിലാണ് ഇവിടെ പ്രത്യേകം വന്നിരിക്കുന്നത്. അപ്പോൾ അസ്യ എന്ന് പറയുന്ന കർത്താവാണ്, കർത്താവിനാണ് ഷഷ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ അസ്യഗതം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് യോജിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ ഗതം എന്ന് പറയുന്നുള്ള ഉദ്ദേശിച്ചത് പോയ വഴിയാണ് ഉദ്ദേശിക്കുന്നത്. ഇതാണ് അവൻ നടന്ന വഴി എന്നാണ് അസ്യഗതം എന്ന് പറഞ്ഞാൽ. അസ്യഭുക്തം എന്ന് പറഞ്ഞാൽ ഇതാണ് അവൻ ഇരുന്ന് ഭക്ഷണം കഴിച്ച സ്ഥലം. ഇതറിയാതെ നമുക്കിത് വ്യാഖ്യാനിക്കാനോ അർത്ഥം മനസ്സിലാക്കാനോ പറ്റത്തില്ല. ഈ നിയമം അറിയാതെ ഭാഷയുടെ പരിചയം കൊണ്ട് വരാം, നിരന്തരം ഭാഷ ഉപയോഗിക്കുന്നവർക്ക് വരാം, അല്ലെങ്കിൽ വ്യാകരണ നിയമം തന്നെ പഠിക്കുന്നു. അപ്പൊ ഇതറിയാതെയും ആൾക്കാർ വ്യാഖ്യാനിക്കും, അവിടെയാണ് കുഴപ്പങ്ങൾ വരുന്നത്. അപ്പൊ ഈ രണ്ടെണ്ണം ഏതാണ് തസ്യ വർത്തമാനി അധികരണ വാച്ച് നസ്റ്റ എന്നുള്ള രണ്ട് ഇത്ത പ്രത്യയത്തിന്റെ യോഗത്തിൽ ഷഷ്ടി വരുന്നതിന് ഉദാഹരണമാണ്. അത് പ്രത്യയത്തിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി വിശദമായി പഠിക്കും. ഇവിടെ തന്നെ ഇപ്പോ കർത്താവിന് വേറെ ഇല്ലല്ലോ ഇവിടെ. കർമ്മമുണ്ടെങ്കിൽ വരാം, കർമ്മമുണ്ടെങ്കിൽ വരുന്നതിന് ദോഷമുണ്ട്. അതായത് ഇങ്ങനെ പറയുകയാണ്, അസ്യ ഭുക്തം ഓദനസ്യ എന്ന് പറയുകയാണ്. അസ്യ ഭുക്തം ഓദനസ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ചോറ് കഴിച്ച സ്ഥലം, അവൻ ചോറ് ഇരുന്ന് കഴിച്ച സ്ഥലം എന്നാണ്. അവിടെ എന്താണ്? കർമ്മത്തിൽ മാത്രമേ എങ്ങനെ അങ്ങനെ ഒരു പ്രശ്നം വരും. ഉഭയപ്രാപ്തവും കർമ്മണി എന്ന് പറയുന്നതിന് എന്താ പറയുന്നത്? കർത്താവിനും കർമ്മത്തിനും ഒരു കൃതജ്ഞതനും പ്രാപ്തമാകുമ്പോ, ഷഷ്ടി പ്രാപ്തമാകുമ്പോ എവിടെ വരാവോ? ശേഷ വിഭാഷ പറയുന്നത് എന്താണ്? അകാര പ്രത്യയങ്ങൾ ഒഴിച്ച് മറ്റ പ്രത്യയങ്ങളുടെ യോഗത്തിൽ വരുമ്പോൾ വികല്പമായി ഷഷ്ടി വരാം. അത് പറയുന്നത് വികല്പമായിട്ട് ഷഷ്ടി വരാം. പക്ഷെ അവിടെ ചെല്ലു പറയുന്നത് എന്താണ്? അത് സ്ത്രീ പ്രത്യയത്തിലാണ്. പക്ഷെ ഇവിടെ നിത്യമായിട്ട് തന്നെ വരും, വികല്പമായിട്ടല്ല. എന്താണ് അസ്യ ഭുക്തം ഓദനസ്യ എന്ന് പറയുന്നത് നിത്യമായിട്ട് വരും. അതിന് കാരണം എന്തെന്ന് വെച്ചാൽ, പിന്നെ മധ്യേ അപവാതാഹ അനന്തരാൻമിതീൻ ബാധതെ ന ഉത്തരാൻ എന്നൊരു നിയമമുണ്ട്. മധ്യേ അപവാദ ന്യായം എന്ന് പറയും. അതായത് കർത്തൃകർമ്മണോഹോ കൃതി എന്ന് പറയുന്ന സൂത്രം, അത് കഴിഞ്ഞ് വരുന്ന ഏതാണ്? ഉഭയപ്രാപ്തോ കർമ്മണി. അത് കഴിഞ്ഞ് വരുന്ന ഏതാണ്? തെക്സിജ വർത്തമാനം. അത് കഴിഞ്ഞ ഏതാണ്? അധികരണവാദം. അപ്പോ ഇവിടെ നമുക്ക് സംശയം വരുന്നത്, കർത്തൃകർമ്മണോഹോ കൃതി കഴിഞ്ഞതിന് ശേഷം അടുത്ത സൂത്രമാണ് ഏത്? ഉഭയപ്രാപ്തു കർമ്മണി. ഈ സൂത്രം എവിടെയൊക്കെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഈ സൂത്രം എന്ന് പറയുന്നത് കർത്തൃകർമ്മണോഹോ കൃതി എന്ന് പറയുന്നതിന്റെ അപവാദമാണ്. കർത്തൃകർമ്മണോ കൃതി എന്ന് പറയുന്നതിന്റെ അപവാദമാണേത്? അത് കഴിഞ്ഞ് പിന്നെ ഒരു സൂത്രം കഴിഞ്ഞ്, അതും കഴിഞ്ഞ് അടുത്ത സൂത്രമാണ് ഏത്? അധികരണവാദം. അപ്പോ ഈ വന്ന അപവാദം എന്ന് പറയുന്നത് മധ്യ അപവാദമാണ്. മധ്യ അപവാദം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സൂത്രങ്ങളുടെയും ഇടയിൽ വന്ന ഒരു അപവാദമാണ്. അങ്ങനെ വരുന്ന അപവാദം അനന്തരാൻ വിധി. അനന്തരം എന്ന് വെച്ചാൽ അതിന്റെ തൊട്ടടുത്തുള്ള വിധിയെ മാത്രമേ എന്തേയുള്ളൂ ബാധിക്കത്തുള്ളൂ. അതിന്റെ തൊട്ടടുത്തുള്ള വിധി ഏതാണ്? അപവാദത്തിന്റെ തൊട്ടടുത്തുള്ളത് ഉഭയപ്രാപ്തോ കർമ്മണി ന ഉത്തരാൻ. അത് കഴിഞ്ഞു വരുന്ന ഏതാണ്? അധികരണവാചന. അത് അനന്തരമാണോ ഉത്തരമാണോ? ഉത്തരം. അനന്തരമല്ല. അനന്തരം എന്ന് വെച്ചാൽ തൊട്ടടുത്തുള്ളത്. അനന്തരമായിട്ടുള്ള ഏതാണ്? കർത്തൃകർമ്മണോഹോ കൃതി. പിന്നെ വേറെ ഒരു പരിഭാഷയുണ്ട്, അനന്തരസ്യ വിധുർവ പ്രതിഷേധോ വാ. വിധി പ്രതിഷേധങ്ങളെല്ലാം വരുന്ന ഏതിനായിരിക്കും? തൊട്ടടുത്തുള്ളതിനായിരിക്കും. അങ്ങനെയാണ്. ഇവിടെ ഇപ്പൊ അതല്ല, ഇവിടെ ഇപ്പൊ എന്താണ്? അപവാദമാണ്. മധ്യ അപവാദ ന്യായം അനുസരിച്ച് ഏതാണ്? കർത്തൃകർമ്മണോഹോ കൃതി എന്ന് പറയുന്ന സൂത്രത്തിന്റെ അപവാദമായ സൂത്രം എന്ന് പറയുന്നത് അതിനെ ബാധിക്കാൻ പറ്റൂ, അധികരണ വാചനശ എന്ന് പറയുന്നതിനെ ബാധിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് എന്തോരും അസ്യ ഭുക്തം ഓദനസ്യ എന്ന് പറയുന്നിടത്ത് ആ സൂത്രത്തിന് വന്നിട്ട് കർത്താവിന് ഷഷ്ടി നിഷേധിക്കാൻ കഴിയത്തില്ല. അപ്പൊ പിന്നെ ഇവിടെ എന്തോരും കർമ്മത്തില് വരും ഷഷ്ടി, കർത്താവിനും വരും ഷഷ്ടി. ഇവിടെ അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. രണ്ടിടത്തും വരും. അപ്പൊ അങ്ങനെ ഒരു ആസ്യ ഭുക്തം ഓദനസ്യെന്ന് പറയുകയാണ്. കുഴപ്പമൊന്നുമില്ല. ഈ അനന്തരം എന്ന് പറഞ്ഞത് തൊട്ട് മുൻപാണോ? തൊട്ട് മുമ്പോ പിമ്പോ രണ്ടും അനന്തരമാണ്. അന്തരമില്ലാത്തത്, അന്തരമില്ലാത്തത് മുമ്പിലും വരാം പിമ്പിലും വരാം. പ്രത്യക്ഷ വർത്തമാനം അവിടെയും ഏതിനാണോ വരാം. പ്രത്യക്ഷ വർത്തമാനം ആ സൂത്രത്തിലെ നലോക സൂത്രം. അവിടെ കർമ്മം ഇല്ലെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അതുപോലെ ഇവിടെയും പറയുന്നു പറയുന്നത് ഇവിടെ ഒന്നും പ്രശ്നമില്ലല്ലോ. അങ്ങനെ അധികരണ വാചനിഷ്ഠ സൂത്രത്തില് നിഷ്ഠ നിഷ്ഠയിൽ എല്ലായിടത്തും വരും നലോക എന്ന് പറയുന്നു. അപ്പൊ ഇവിടെയും അത് ബാധിക്കാൻ സാധ്യത. നലോകാമിയ നിഷ്ഠ കർത്തൃത്വം, ഏത് നിഷ്ഠയിലും എന്താണ് കർത്താവിലോ കർമ്മത്തിലോ ഷഷ്ടി വന്നു കഴിഞ്ഞാൽ അതിനെ നിഷേധിക്കാം. അപ്പൊ ഇവിടെയും വരാനുള്ളത് എവിടെ? അധികരണ വാചനിഷ്ഠ. അധികരണ വാചനസ്ഥ എന്ന് പറയുന്നിടത്ത് എന്താ വരുന്നു? വിശേഷമായി വിധിച്ചതുകൊണ്ട്, വിശേഷമായി വിധിച്ചിരിക്കുകയല്ലേ, കൊണ്ടുവരാം. ഒരുപാട് ചിന്തിച്ചിട്ട് കാര്യമില്ല, ചിന്തിച്ചാലും കുറച്ച് കഴിയുമ്പോൾ മറന്നുപോകും. തൽക്കാലത്തേക്കേ ഉള്ളൂ ഈ ചിന്തയൊക്കെ. നാളെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവല്ലതും കാണും, എന്തെങ്കിലും കാണും. വെറുതെ എന്റെ ഓർമ്മ ശക്തിയെ പരീക്ഷിക്കാവുന്നേ ഉള്ളൂ. ഇനി ചോദ്യമൊക്കെ ചോദിക്കുന്നവർക്ക് നാളെ തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടോ? അപ്പൊ ഇത്രയും ആവേശത്തോടുകൂടി ചോദ്യം ചോദിക്കുന്നു. ഞാൻ കിടന്ന് വിഷമിക്കുന്നു. നാളെ ഞാൻ തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യമുണ്ടോ? അപ്പൊ ആനയും കൊണ്ടുപോകുന്നവൻ്റെ അടുത്ത് അതിങ്ങ് തരുമെന്ന് ചോദിക്കും പോലെ ഉള്ളൂ. ചോദിക്കുന്നവന് തന്നെ നഷ്ടമുണ്ടോ? ഒന്നുമില്ല. പറയുന്നവൻ എന്ത് ചെയ്യണം? കഷ്ടപ്പെടണം. അടുത്തു വരുന്ന സൂത്രം എന്ന് പറയുന്നത് നമുക്ക് പറ്റത്തില്ല, കാരണം അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് വരുന്ന സൂത്രം അതും പറ്റത്തില്ല. അതിന്റെ അടുത്ത് വരുന്ന സൂത്രം കൃത്യാനാം കർത്തരിവ ഷഷ്ടിവാസ്യ. ഇത് ധാരാളം ഉപയോഗിക്കുന്ന ഒന്നാണ്, അതുകൊണ്ട് അത് നോക്കാം. മയാ മമ വാ സേവ്യോ ഹരി. ഈ സേവ്യ എന്ന് പറയുന്നതും കൃത്പ്രത്യമാണ്, പക്ഷെ ഇതിന് വേറൊരു പേരൂടെ ഉണ്ട്. എന്താണ് കൃത്യപ്രത്യം? കൃത്തുകൾക്ക് തന്നെ പല പേര് വരും. നേരത്തെ താക്ക് നിഷ്ഠ എന്ന് പേര് വന്നതുപോലെ സേവ്യ എന്ന് പറയുന്നതിന് എന്താണ് കൃത്യപ്രത്യം എന്ന് പറയും. കാര്യം എന്ന് പറയുന്നു, ഹാര്യം ധാര്യം, അതുപോലെ സേവ്യം കർത്തവ്യം ദ്രഷ്ടവ്യം ഗന്ധവ്യം എല്ലാം കൃത്യപ്രത്യയങ്ങളാണ്. കൃത്യപ്രത്യയങ്ങളുടെ യോഗത്തിൽ കർത്താവ് ഷഷ്ടി വികല്പമായി വിധിച്ചിരിക്കുന്നു. കൃത്യപ്രത്യയങ്ങളും ഭാവാർത്ഥത്തിനും കർമാർത്ഥത്തിനുമാണ് വിധിക്കുന്നത്. നിഷ്ഠ പോലെയല്ല, പ്രധാനമായിട്ട് ഭാവാർത്ഥത്തിനും കർമാർത്ഥത്തിനും. സകർമ്മക ധാതുക്കളാണെങ്കിൽ കർമാർത്ഥത്തിൽ, അകർമ്മക ധാതുക്കളാണെങ്കിൽ ഭാവാർത്ഥത്തിൽ. അപ്പോ ഇവിടെ എന്താണ് സേവിഹ സേവിക്കപ്പെടേണ്ടവൻ കർമാർത്ഥം ആരാണ്? ഹരി. കർത്താവ് ആരാണ്? അഹം. അവിടെ ഈ സേവിഹ എന്ന് പറയുന്ന അത് കർമാർത്ഥത്തിൽ വിധിച്ചതുകൊണ്ട് കർത്താവ് അനുക്തമായി. അനുക്തമായ എന്തുവരും? ഹൃദിയ. പക്ഷെ ഇവിടെ ഷഷ്ടിയുടെ വിധിച്ച് വികല്പമായിട്ട് കർത്തരി വാ. അപ്പൊ മയാന്നും വരാം മമ. മയാ ഗന്ധവ്യ, മയാ ദ്രഷ്ടവ്യ, മയാ ഭോക്തവ്യ, ഇങ്ങനെയൊക്കെ വരുന്നിടത്ത് തൃതീയയുടെ ഉപയോഗിക്കാം. കർമ്മണി ആയതുകൊണ്ടും കർത്താവിന് ധൃതി ഉപയോഗിക്കാം. അതാണ് മയാ മമ വാ സീവ്യു ഹരി. അവിടെ ഷഷ്ടി ഇത്രയും മനസ്സിലാക്കുക. ഇവിടെ സേവ്യ എന്ന് പറയുന്നത് കൃതന്തമാണ്. പക്ഷെ കൃതന്തത്തിന്റെ ഒരു വകഭേദമാണ് എന്ത്? കൃത്യപ്രത്യയം. ഇത് കൃത്യപ്രത്യാന്തമാണ്. ധാരാളം പ്രയോഗത്തിൽ വരുന്നതാണ്. കരണീയം, കർത്തവ്യം, കാര്യം എല്ലാം അതിന്റെ യോഗത്തിൽ കർത്താവിന് എന്തുപയോഗിക്കും? ഷഷ്ടി ഉപയോഗിക്കും. എന്നുവെച്ചാൽ മമ കാര്യം എന്നും പറയാം, മയാകാര്യം എന്നും പറയാം. കർത്താവിന് രണ്ടും ഉപയോഗിക്കും. അതിന്റെ ശേഷം വരുന്നതിനോട്ട് ഇപ്പൊ കിടന്നാൽ ശരിയാവത്തില്ല.